3:12-5 21 ദർശനാച്ഛ തത്രയിലെത്താവദ്വിദ്യമാനോയം പ്രപഞ്ചോ ദേഹാദിലക്ഷണ ആധ്യാത്മികോ ബാഹ്യസ്ഥ പ്രതിവ്യാദിലക്ഷണ പ്രവിലാപയിതവേദ്വിച്ചേത സപുരുഷമാത്രേണ അശക്യ പ്രവിലാപയിതും ഇതി തത്പ്രവിലയോപദേശോ അശക്യവിഷയവ സ്യാത്. ഇവിടെ പ്രപഞ്ചവിലയം അതിനെക്കുറിച്ച് പറയുകയാണ്. പ്രപഞ്ചത്തെ ശരിക്കും ലയിപ്പിക്കുക, ബ്രഹ്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്നവൻ അതിന് പ്രതിബന്ധമായിരിക്കുന്ന പ്രപഞ്ചത്തെ വിലയിപ്പിക്കണം. എന്തെങ്കിലും അഭ്യാസത്തിലൂടെ ആണ് പൂർവക്ഷി പറയുന്നത്. ഉദാഹരണം പറഞ്ഞു, ഇരുട്ടിലിരിക്കുന്ന വസ്തുവിനെ കാണുന്നതിന് വേണ്ടി തമസ്സിനെ വിലയിപ്പിക്കുന്നു എന്നതുപോലെ. എങ്ങനെ വിലയിപ്പിക്കുന്നു, എങ്ങനെയായാലും അവിടെ വെളിച്ചം കൊണ്ടുവന്ന് തമസ്സിനെ ഇല്ലാതാക്കുന്നു, അതാണ് അവിടുത്തെ വിലയും. പ്രപഞ്ചത്തെ വിലയിപ്പിച്ചാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാവും. പ്രപഞ്ചം വിലയിച്ച് കഴിയുമ്പോൾ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ വിലയിപ്പിക്കുന്ന, പ്രപഞ്ചത്തെ വിലയിപ്പിക്കുക എന്ന് പറയുന്ന ഏത് പ്രപഞ്ചമാണ്? ആധ്യാത്മിക പ്രപഞ്ചമാണോ അത് ബാഹ്യപ്രപഞ്ചമാണ്? ആധ്യാത്മിക പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ദേഹം ഉൾപ്പെടെയുള്ള ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തെ അങ്ങ് വിലയിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു ജീവന്റെ പ്രപഞ്ചം. അതോ ഇനി ബാഹ്യപ്രപഞ്ചത്തെയെല്ലാം, ഈ സൂര്യചന്ദ്രാദികളെല്ലാം അടങ്ങിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ലയിപ്പിക്കുകയാണ്? രണ്ടാനുസരി ഇത് മനുഷ്യ സാധ്യമല്ല. ഒരു മനുഷ്യൻ ഒരിക്കലും ഇന്ദ്രിയങ്ങൾ, ശരീരം ഉൾപ്പെടെയുള്ള ഈ ആധ്യാത്മിക പ്രപഞ്ചത്തെ ലയിപ്പിക്കാൻ കഴിയത്തില്ല. അത് എങ്ങനെ ലയിപ്പിക്കാൻ പറ്റും? അങ്ങേറ്റം വന്നാൽ ഇതെല്ലാം ലയിക്കട്ടെ എന്ന് സങ്കല്പിക്കാം. സങ്കല്പിച്ചാൽ ലയിക്കും. സങ്കല്പം കൊണ്ട് ലയിപ്പിക്കാൻ പറ്റില്ല. കാരണം അത് സങ്കല്പത്തിലാണ് സൃഷ്ടിച്ചതെങ്കിൽ ശരി, സങ്കല്പം കൊണ്ട് വേണമെങ്കിൽ ലയിപ്പിക്കാം. തൻ്റെ സങ്കല്പം കൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ. ഇതൊന്നും തൻ്റെ സങ്കല്പം കൊണ്ടുണ്ടാക്കിയതല്ല. ഇതിനെയൊക്കെ ആശ്രയിച്ച് തൻ്റെ സങ്കല്പം നിലനിൽക്കുകയാണ്. തൻ്റെ സങ്കല്പങ്ങൾ, തൻ്റെ ചിന്തകൾ. ചിന്ത നിലനിൽക്കണമെങ്കിൽ ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഇതെല്ലാം വേണം. ഇതിനെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്ന ഈ ചിന്തകൾ കൊണ്ടെങ്കിലും ഇതിനെയൊക്കെ വിലയിപ്പിക്കുന്നു. സാധ്യമല്ല. പിന്നെ ബാഹ്യപ്രപഞ്ചം അത് ഒരിക്കലും സാധ്യമല്ല. ബാഹ്യപ്രപഞ്ചം എന്ന് പറയുന്നത് കേവലം ചിന്തയ്ക്ക് വിഷയം മാത്രമാണ്. ആ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്ന ബാഹ്യപ്രപഞ്ചത്തെ അങ്ങനെ ചിന്ത കൊണ്ട് വിലയിപ്പിക്കാൻ പറ്റും? അത് രണ്ടും തമ്മിൽ വിഷയഭാവമാണ്. അത് സാധ്യമുണ്ട്. പിന്നെ പരമാവധി ലയിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സിൻ്റെ വൃത്തികളൊക്കെ അടങ്ങിയിരിക്കുക. അത് സാധിക്കും. മനസ്സിൻ്റെ വൃത്തികൾ അടങ്ങുന്നത്. മനസ്സിൻ്റെ ലയമെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമാണ്, അതിനപ്പുറമൊന്നും സാധിക്കത്തില്ല. ഈ പ്രപഞ്ചലയം എന്ന് പറയുന്ന വരുന്നത് സംഖ്യന്മാരിൽ നിന്നാണ്. അവർ പറയുന്നത് പ്രകൃതി പരിണമിച്ച് പ്രപഞ്ചമായി തീരുന്നു, അതുപോലെ തന്നെ തിരിച്ച് പ്രകൃതിക്ക് തിരിച്ചും പരിണമിക്കാം. പക്ഷെ അതവർ പറയുന്നതും ഒരു പുരുഷനെ സംബന്ധിച്ചാണ്. ഒരു പുരുഷന്റെ പ്രകൃതി പരിണമിക്കുന്നു, പിന്നെ ആ പ്രകൃതി തന്നെ തിരിച്ചു പരിണമിക്കുന്നു. അതും പരമാവധി അവർ പറയുന്നതും ചിത്തവിലയം, അതാണ് ചിത്തം വിലയിക്കുന്നു. അവിടെയും പ്രകൃതി എല്ലാം വിലയിക്കത്തില്ല. ഒരു യോഗിക്ക് പരമാവധി സാധിക്കുന്നത് തൻ്റെ ചിത്തത്തെ പ്രകൃതിയിൽ ലയിപ്പിക്കുക, അത്രേ സാധ്യമാകും. അത് സാധിക്കുന്നുണ്ടല്ലോ സുഷുപ്തിയിൽ ചിത്തം വിലയിക്കുന്നു. അതുപോലെ സുഷുപ്തിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നു, യോഗി അഭ്യാസം കൊണ്ട് ചെയ്യുന്നു. അത് ചിത്തത്തിൽ മാത്രമേ നടക്കൂ, വേറൊരു സ്ഥലത്തും സാധ്യമല്ല. അപ്പോൾ അതും ഇവിടെ പറയുന്ന അദ്വൈതവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ സത്യത്വ ബുദ്ധിയാണ്, സത്യമായി കരുതുന്ന ചിത്തം പ്രകൃതി എല്ലാം സത്യമായി കരുതിയല്ല, അത് സത്യമെന്നാണ്, സത്തെന്നാണ് എൻ്റെ സിദ്ധാന്തം തന്നെ. അതിന് ചിത്തത്തിൽ വിലയെ സംഭവിക്കുന്നു. വളരെ പ്രാചീനമായ ദർശനമാണ് സാംഖ്യന്മാരുടെ. അതുകൊണ്ട് പിൽക്കാലത്ത് വന്ന യോഗം, മറ്റ് തന്ത്രമന്ത്രങ്ങൾ എല്ലാവരും ഇതാ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാത്തിൻ്റെ അടിസ്ഥാന സാംഖ്യ സിദ്ധാന്തമാണ്. അതല്ലാതെ വേറൊന്നും ഇല്ല. അതുകൊണ്ട് അതനുസരിച്ചാണ് എല്ലാവരും സാംഖ്യ സിദ്ധാന്തത്തെ പിന്തുടർന്നിട്ടാണ് എല്ലാവരും ഈ ചിത്തലയരൂപത്തിലുള്ള സമാധിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നാരായണ അതിൻ്റെ അടിസ്ഥാനം അത് തന്നെ. ത്രിഗുണ സിദ്ധാന്തവും അതിൻ്റെ പരിണാമവും അതിൻ്റെ പ്രതിപ്രസവവും എല്ലാം സാംഖ്യത്തിൽ നിന്ന് കിട്ടിയാണ്. ബാക്കി എല്ലാവർക്കും, താന്ത്രികന്മാരായാലും ശരി, മാന്ത്രികന്മാരായാലും ശരി, ഭക്തന്മാരായാലും ശരി, എല്ലാവർക്കും അത് രൂപാന്തരപ്പെട്ടു വന്നതാണ്. ആ പുരാണങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്ന അതാണ്, ഇതിഹാസങ്ങളിലെല്ലാം അതാണ്. ഭാഷകാരനെ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം സംഭവിക്കാം. പക്ഷെ അതിന് ഭാഷകാരൻ പറയുന്ന അദ്വൈതജ്ഞാനമായിട്ടൊന്നും നേരിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ആധ്യാത്മിക പ്രപഞ്ചത്തെയോ ബാഹ്യപ്രപഞ്ചത്തെയോ വിലയിപ്പിക്കുക എന്ന് പറയുന്നത് പുരുഷ മാത്രേണ അസംഖ്യം. എന്നുവെച്ചാൽ ഒരു പുരുഷനും അത് സാധ്യമല്ല, ഒരു ജീവനും അത് സാധിക്കുന്ന കാര്യമേ അല്ല എന്നാണ്. പിന്നെ കണ്ണടച്ച് കുറച്ച് സമയം മനസ്സ് ലയിച്ചിരിക്കുമ്പോൾ അവ ലോകം മുഴുവൻ പ്രളയത്തിലായിപ്പോയെന്ന് വിചാരിക്കുന്നത് കേവലം ഒരു ഭ്രാന്തിയാണ്. ലോകമൊന്നും പ്രളയത്തിലാകത്തില്ല, ഉറങ്ങുന്നത് പോലെയുള്ളൂ. പക്ഷെ അതെന്തോ ഒരു ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ അതിന് ഒരുപാട് പ്രചാരം കിട്ടി. അത് വലിയ സംഭവമൊന്നുമല്ല, ഉറക്കം പോലെ തന്നെ. തത്രേതി താവത് വിദ്യമാനമായും പ്രപഞ്ചോ ദേഹാദി ലക്ഷണ ആധ്യാത്മികോ ബാഹ്യശ്ച പ്രതിവാദി ലക്ഷണം. വിദ്യമാനമായ പ്രപഞ്ചം. അവിടെ വിദ്യമാന പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രപഞ്ച സത്താണ് എന്ന് കരുതിക്കൊണ്ടാണ് ഈ അഭ്യാസങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. കൽപ്പന എന്ന് കരുതിയാൽ പിന്നെ അവിടെ അഭ്യാസത്തിന്റെ ആവശ്യമില്ല. അഭ്യാസം ഉണ്ടെങ്കിൽ ഇതിന്റെ സത്യത്വ ബുദ്ധിയാണ്. സത്യത്വം പ്രതീതമാകുന്നു, അതുകൊണ്ട് സത്യത്വ ബുദ്ധി. സത്യത്വ ബുദ്ധി എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിൽ സത്യത്വം പ്രതീതമാകുന്നു, അതാണ് കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല. സ്വാഭാവികമായും പ്രപഞ്ചത്തെ, ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ കാണുമ്പോൾ ഒരാൾക്ക് സത്യമാണെന്ന് തോന്നുന്നു. അതിനെ സൂചിപ്പിക്കാനാണ് വിദ്യമാന അയം പ്രപഞ്ച ദേഹാദി ലക്ഷണ ആധ്യാത്മിക. ദേഹാദി രൂപത്തിലുള്ള ആധ്യാത്മിക പ്രപഞ്ചം ബാഹ്യശ്ച പൃഥിവ്യാദി ലക്ഷണം, ബാഹ്യമായ പൃഥിവ്യാദി പ്രപഞ്ചം. പ്രവിലാപൈതവീത്തി ചെയ്ത അത് രണ്ടിനും പ്രത്യേകം പറയുന്നത്, ചില പറയും ശരി ബാഹ്യപ്രപഞ്ചം ഒന്നും ലയിക്കില്ല, പക്ഷെ താനങ്ങ് ലയിച്ചു പോകുമല്ലോ എന്നാണ്. താൻ വിചാരിച്ചാൽ താൻ ലയിക്കുമെങ്കിൽ, താനിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവന് തന്റെ സ്ഥാനത്തൊരു വലിയ ശൂന്യത ഇരിക്കുന്നതാണ്, ഒരു വലിയൊരു ഗ്യാപ്പ്. തപ്പി നോക്കിയാലും കാണത്തില്ല, എന്തുകൊണ്ട്? താൻ ലയിച്ചു പോയി. അല്ലേ, അങ്ങനെ ലയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഗുരു എങ്ങനെ ഉപദേശിക്കും ശിഷ്യൻ? ഗുരു തന്നെ ലയിച്ചു പോയില്ലേ? ഗുരു ഇരുന്ന സ്ഥാനത്ത് ആകാശം മാത്രമേ കാണൂ, എന്തുകൊണ്ട്? ആധ്യാത്മിക പ്രപഞ്ചം ലയിച്ചു പോയി. അങ്ങനെ ലയിക്കുമെന്നൊക്കെയാണ് ഓരോരുത്തർ അവകാശപ്പെടുന്നു. സപുരുഷ മാത്രം നശിക്കുക എന്ന് വെച്ചാൽ ഒരു ജീവനോ സാധ്യമേ അല്ല. ഭാഷകാരം പറയുന്നു പ്രവിലാപയിത്തം, അങ്ങനെ ലയിപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമേ അല്ല. ഇനി തത് പ്രവിലയ ഉപദേശോ അസഖ്യ വിഷയവസ്യ. അതുകൊണ്ട് ആധ്യാത്മിക പ്രപഞ്ചത്തെയോ അല്ലെങ്കിൽ ബാഹ്യപ്രപഞ്ചത്തെയോ വിലയിപ്പിക്കുന്നതിനുള്ള ഉപദേശം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അശക്യ വിഷയമാണ്. ശക്യമായ കാര്യം അസാധ്യമായൊരു കാര്യമാണ് പറയുന്നത്, സാധിക്കത്തില്ല. അതുമാത്രമല്ല ഏകേന ചാതി മുക്തേന പ്രതിവ്യാധി വിലയകൃത ഇത് ഇതാനീം പ്രതിവ്യാധി ശൂന്യം ചകൃതഭൂഷ്യ. ഇനി അങ്ങനെ സ്വീകരിച്ചാൽ ആരെങ്കിലും ഒരാൾ മുക്തൻ എന്ന് പറയുമ്പോൾ ലയിപ്പിക്കണമല്ലോ. ഏതെങ്കിലും ഒരു മുക്തൻ ഈ പ്രപഞ്ചത്തെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം മുക്തരായി, പിന്നെ ആരും ഇവിടെ ഉണ്ടാകുന്നില്ല, പിന്നെ ആർക്കും ലയിപ്പിക്കേണ്ടി വരുന്നില്ല. ഒരു ഗുരു മതി പ്രപഞ്ചത്തെ എല്ലാം ലയിപ്പിക്കാൻ. പിന്നെ ആളെങ്ങനെ ലയിപ്പിക്കും എന്നുള്ള ചോദ്യമൊക്കെ വരും. അയാൾക്ക് ഇവിടുന്ന് വിദ്യ കിട്ടി, അയാൾക്ക് ഉപദേശിച്ച ആൾ ലയിച്ചോ ഇല്ലയോ, പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഒരാളെ മുക്തനായി സ്വീകരിക്കുകയും മുക്തി എന്ന് പറയുന്നത് ഇങ്ങനെ പ്രപഞ്ചം ലയിപ്പിക്കുകയാണെന്ന് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. പ്രപഞ്ചം കാണത്തില്ല. സംസാരം മോക്ഷത്തിന് ഒരാൾ ശ്രമിച്ചാൽ മതി, എല്ലാം മുക്തമായി. അപ്പം ഭാഷകാരൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ യുക്തിയിലൂടെ മനസ്സിലാക്കുക. ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ, പറയുന്നത് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ബുദ്ധിയും യുക്തിയുള്ളവർ അതുപയോഗിച്ച് മനസ്സിലാക്കുക, അതാണ്. എന്തായാലും ഭാഷകാരൻ പറയുന്നു ഞാനിത് ശ്രുതി പ്രമാണത്തെ ആശ്രയിച്ചിട്ടാണ്. ശ്രുതിയിൽ എന്തായാലും ഈ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല, ബാക്കിയെല്ലാം ഭാഷകാരന്റെ വിശദീകരണം തന്നെയാണ്. ആ വിശദീകരണം എന്ന് പറയുന്നത് സ്വന്തം യുക്തിയും അനുഭവവും വെച്ച് തന്നെയാണ്. കേൾക്കുന്നവർ ആശ്രയിക്കേണ്ടതും പിന്നെ ആത്യന്തികമായി അവനവന്റെ യുക്തിയും അനുഭവവുമാണ്. ഭാഷകാരനാണെങ്കിലോ ശ്രുതിയല്ല വേറൊരു പ്രമാണത്തെ അംഗീകരിക്കുന്നുമില്ല ഇക്കാര്യത്തിൽ. അപ്പൊ പിന്നെ ഇനി ഇവിടെ വേറെ പ്രമാണങ്ങളൊന്നുമില്ല, സ്വന്തം അനുഭവത്തെയും യുക്തിയെയും ആശ്രയിച്ച് ശരിയാണോ തെറ്റാണോ പരിശോധിക്കും ആണ് ഈ പറയുന്നത്. അങ്ങനെ ഒരാൾ ആരെങ്കിലും ഒരാൾ ലയിച്ചു എന്ന് വന്നാൽ പിന്നെ ഇവിടെ ശിഷ്യന്മാരല്ല പ്രപഞ്ചമില്ല, മുക്തി സംഭവിച്ചു കഴിഞ്ഞു. ഏകേന ചാതിമുക്തേന പ്രതിവ്യാധി വിലയകൃത, ആദിമുക്തേൻ എന്ത് ചെയ്തെല്ലാം ലയിപ്പിച്ചു കളഞ്ഞു. ഇതാനും പൃഥ്വ്യാധി ശൂന്യം ജഗത്, ഈ ജഗത്തെന്ന് പറഞ്ഞാൽ എന്താവും? സർവശൂന്യമാവും. അതുകൊണ്ട് ഇവിടെ ലയം എന്ന് പറയുന്നതിനെ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അഥാ വിദ്യാഭ്യസ്തോ ബ്രഹ്മണ്യേകസ്മിൻ അയം പ്രപഞ്ചോ വിദ്യ പ്രവിലാപ്യത ഇതി ബ്രൂയാ. നേരത്തെ പറഞ്ഞല്ലോ വിദ്യമാനോ അയം പ്രപഞ്ച, ആ പക്ഷമാണ് നേരത്തെ ചർച്ച ചെയ്തത്. പ്രപഞ്ചത്തിൽ സത്വം അനുഭവിക്കുന്നു, അതുകൊണ്ട് പ്രപഞ്ചം സത്താണെന്ന് കരുതുന്നു. ആ സദ്ബുദ്ധിയാണ് ഈ അഭ്യാസത്തിനൊരാളെ പ്രേരിപ്പിക്കുന്നത്. സത്തല്ലേ, അപ്പൊ തനിക്കൊരു ശത്രുവുണ്ട്, ആ ശത്രു തന്നെ ഹനിക്കുമെന്ന് പറഞ്ഞാൽ അവനെ ഹനിക്കാൻ ശ്രമിക്കും. കാരണം തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അവനെ കൊന്നേ പറ്റും, അല്ലെങ്കിൽ അവൻ ഹനിക്കും തന്നെ. അതുപോലെ ഈ പ്രപഞ്ചം സത്തായ പ്രപഞ്ചം, അതാണ് തൻ്റെ മുക്തിക്ക് തടസ്സമായി നിൽക്കുന്നത്. ആ ബുദ്ധി വരുമ്പോഴാണ് ഇവിടെ പ്രപഞ്ചത്തെ വിലയിപ്പിക്കാനുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നത്. അജ്ഞാനത്തിനെ അംഗീകരിച്ചുകൊണ്ട്, സത്തായ അജ്ഞാനത്തിനെ അംഗീകരിച്ചുകൊണ്ട്, ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിനെ അംഗീകരിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ വിലയം ആവശ്യമായി വരില്ലേ അവർക്ക്? അവർക്ക് ഈ വിലയം ആവശ്യമായി വരില്ലേ? സാങ്കേനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സത്താണ്. സാങ്കേനല്ല, ഭാമതികാരനെ, വേദാന്തിയായ ഭാമതികാരൻ തന്നെ ഭാവരൂപത്തിലുള്ള വിദ്യ അംഗീകരിക്കുകയാണെങ്കിൽ. ആ, അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതാ ചർച്ച ചെയ്തത്. അത് രണ്ട് കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യും. ഇനിയും വരുന്നത് ഭാഷ്യകാരന്റെ നിലപാട് എന്താണ്, മറ്റുള്ള അദ്വൈതികൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് അത് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഭാഷകാരൻ ഇവിടെ പറയുന്നത് എന്താണ്? ഇത് അവിദ്യ അധ്യസ്ഥമാണ്, മറ്റും വിദ്യമാന പ്രപഞ്ചം, സത്തായ പ്രപഞ്ചം. ഈ അവിദ്യ അധ്യസ്ഥം എന്ന് പറയുമ്പോഴും പ്രപഞ്ചത്തിൽ സത്തെന്നുള്ള പ്രതീതിയുണ്ട്, അത് ഭാഷകാരനും അംഗീകരിക്കുന്നു. സത്പ്രതീതിയുണ്ട്, പക്ഷെ അത് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടെങ്കിലും അത് കല്പിതമാണ്. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് പറയുന്ന പോലെ ഏകമേവ അദ്വിതീയം ബ്രഹ്മ, അങ്ങനെ സ്വീകരിക്കുന്നു. എന്ന് വെച്ചാൽ ബ്രഹ്മം വ്യതിരിക്തമായിട്ടില്ല ഒന്ന്. ബ്രഹ്മം വ്യതിരിക്തമായിട്ടില്ലെങ്കിൽ സത്തെന്ന് പറയുന്ന എന്തിനാ? ബ്രഹ്മത്തെ തന്നെ നാമരൂപാധികളൊന്നും തന്നെ അതിരിക്തമായില്ല എന്ന് വെച്ചാൽ അതിരിക്തമായൊരു സത്തില്ല, അത് ബ്രഹ്മമേ ഉള്ളൂ. ഏകമേവ അദ്വിതീയം എന്ന് പറയുന്നതാണ്. അപ്പോ അവിടെ തത്വത്തെ ബോധിക്കാനേ ഉള്ളൂ. ചതുസൂത്രയിൽ നാലാമത്തെ സൂത്രത്തിൽ ഇത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. തത്വത്തെ അറിയുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ, തത്വത്തെക്കുറിച്ചുള്ള നിശ്ചയാത്മകമായ ബോധം. അതിനുശേഷം പിന്നെ കർത്തവ്യമായി ഒന്നുമില്ല. ഇനി എന്തെങ്കിലും കർത്തവ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അതിനു മുമ്പ്, കർമ്മങ്ങളോ ഉപാസനകളോ. ഇനി ഒരാൾ ചിത്തത്തെ നിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, ഈ ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ ഉപാസനയുടെ ഭാഗത്ത് വരും. ബോധത്തിന് വേണ്ടി ചെയ്യണോ? ബോധത്തിന് വേണ്ടി ചെയ്യാമെന്നിടത്ത് ഇവിടെ പറഞ്ഞല്ലോ, പ്രപഞ്ചത്തെ വിലയിപ്പിക്കുമ്പോൾ ബോധമുണ്ടാവും, സത്തായ പ്രപഞ്ചത്തെ വിലയിപ്പിക്കുമ്പോൾ ബോധമുണ്ടാവും എന്നുള്ള ഒരു ബുദ്ധിയോടുകൂടി ചെയ്യേണ്ട കാര്യമുണ്ട്. അതല്ല അതിൻ്റെ വഴി എന്ന് പറയുന്നു. ഉപാസനകളും മറ്റും സാർത്ഥകമാകുന്നത് ചിത്തത്തിൻ്റെ ഏകാഗ്രതയ്ക്കും മറ്റും വേണ്ടിയാണ്. ദ്രഷ്ടവ്യ അടുത്ത് പറയും എന്ന് പറഞ്ഞാൽ, മനസ്സിനെ ഈ വിഷയത്തിന് അഭിമുഖമാക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ മനസ്സുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജ്ഞാനത്തെ ഉണ്ടാക്കുക എന്നല്ല. മനസ്സ് വിഷയം അഭിമുഖമായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിനനുസരിച്ചും വിഷയത്തിനനുസരിച്ചും എല്ലാം ജ്ഞാനം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം, രണ്ടും സംഭവിക്കും. മനസ്സിന് ഏകാഗ്രതി ഇല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല. കണ്ണിന് ശരിയായ യോഗ്യതയില്ലെങ്കിൽ കാണത്തില്ല. അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി പ്രപഞ്ചത്തെ വിലയിപ്പിക്കുക, അത് ഇവിടെ അസ്വീകാര്യമില്ല. സത്തായ പ്രപഞ്ചത്തെ, എന്നാൽ മനസ്സിന് യോഗ്യത ആവശ്യവുമാണ്. അതുകൊണ്ടാണ് ഉപാസന അംഗീകരിക്കുന്നത്, നിഷ്കാമകർമ്മത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ അവിടെ പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധിയുണ്ട്. അത് ആരും കൃത്രിമമായി ഉണ്ടാക്കുന്നില്ല, സഹജമായും സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് സത്യമാണ്. പക്ഷെ അത് അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നു. ആ ബോധം വേണം, ഇത് അസത്യമാണ് അല്ലെങ്കിൽ സത്യം എന്താണെന്നുള്ള ബോധം വേണം. രണ്ട് രീതിയിലും പറയാം. ഒന്നുകിൽ ഇത് അസത്യമാണെന്നുള്ള ബോധം, ഇത് സത്യമാണെന്നുള്ള ബോധം. അപ്പൊ പ്രപഞ്ച എന്ന് പറയുമ്പോൾ അത് അസത്യമാണ്. അവിദ്യ അധ്യസ്തോ അയം പ്രപഞ്ച ബ്രഹ്മണി, സത്യത്തിൽ കൽപ്പിതമാണിത്. വിദ്യയ പ്രവിലാപ്യതേ, വിദ്യ കൊണ്ട് ഇതിനെ ലയിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വിശദീകരിക്കുന്നു. തതോ ബ്രഹ്മൈവ അവിദ്യ അധ്യസ്ഥ പ്രപഞ്ച പ്രത്യാഖ്യാനേന അവേദയിതവ്യം ഏകമേവ അദ്വിതീയം തസ്സത്യസ ആത്മതത്വമസി ഇതി. ഓ, ഇതാണെങ്കിൽ പ്രപഞ്ചം ഏകമായ ബ്രഹ്മത്തിൽ പ്രപഞ്ചം കൽപ്പിതമാണ് എന്നുള്ള തത്വത്തെ ഒരുവൻ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രക്രിയ എന്താണ്? അപ്പോൾ പ്രപഞ്ചത്തെ നിഷേധിച്ചിട്ട്, കൽപ്പിതമായ പ്രപഞ്ചത്തെ നിഷേധിച്ചിട്ട് കേവലം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ഇവിടെ ബോധിക്കുക രണ്ടില്ല എന്നർത്ഥം. പ്രപഞ്ചം കൽപ്പിതമാണ്, ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ബ്രഹ്മവ്യതിരിക്തമായൊരു പ്രപഞ്ചമില്ല, അതുകൊണ്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. എങ്ങനെ ഏകമേവ അദ്വിതീയം തത്വമസി എന്നിങ്ങനെ വൈശ്രുതി ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നു എന്താണ് പരമാർത്ഥമെന്ന്. അങ്ങനെ ബോധിപ്പിച്ചാൽ തസ്മിൻ ആവേദിതേ വിദ്യ സ്വയമേവ ഉത്പദ്യത്തെ. അപ്പോൾ ശ്രുതി അല്ലെങ്കിൽ ഗുരുവിൻ്റെ ജോലി ഇത്രയേ ഉള്ളൂ, തത്വമസി എന്ന് ബോധിപ്പിക്കുക. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ തസ്മിൻ ആവേദിതെ, അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അവിടെ ബോധിപ്പിക്കുന്നത് ഗുരു ശിഷ്യനിൽ വിദ്യ സ്വയമേവ ഉത്പദ്യതെ. വിദ്യ സ്വയം ഉണ്ടാകുന്നു. സ്വയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വിദ്യ മറ്റൊരു പ്രമാണത്തെയും അപേക്ഷിക്കുന്നില്ല. ഉപദേശത്തെ അല്ലാതെ മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. മറ്റെന്തെങ്കിലും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ചിത്തത്തിൻ്റെ യോഗ്യതയാണ്. അത് ചിത്തം യോഗ്യമായിരിക്കണം അത് ബോധിക്കുന്നതിന്. ചിത്തത്തിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും എല്ലാം അതിനാവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുന്നു സ്വയമേവ ഉത്പദ്യത, അവിടെ ജ്ഞാന സ്വയം ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വയമേവ ഉത്പദ്യത എന്ന് വെച്ചാൽ അവിടെ പ്രപഞ്ച വിലയനം, അതിനുവേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ ഒന്നും ആവശ്യമില്ല. നേരിട്ടാണ് ഉപദേശവും വൈദ്യയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഉപദേശത്തെ കേൾക്കുക, പിന്നീട് പോയിരുന്നതിനെ സാക്ഷാത്കരിക്കുക, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇതിനെല്ലാം വിലയിപ്പിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വയം തന്നെ ഉണ്ടാകുന്നു. വ്യാകരണം പഠിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ഇവിടെ ഏത് സൂത്രം വന്നു? തസ്മിൻ ആവേദിതേ. ഏത് സൂത്രം വന്നു? ഇവിടെ ഏതാ? ആവേദിതേ വിദ്യ സ്വയമേവ ഉത്പദ്യത. വിദ്യ എന്ത് ചെയ്യുന്നു? സ്വയം ഉണ്ടാകുന്നു. ശ്രോതാവിൽ ഉണ്ടാകുന്നു എന്നർത്ഥം. ജ്ഞാനം ഉണ്ടാവണമല്ലോ, ശ്രോതാവിൻ്റെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടാവണം. ഇവിടെ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ സാധാരണ മുറിവൈദ്യന്മാർ ചികിത്സിക്കുമ്പോൾ പറയും, ബ്രഹ്മജ്ഞാനമല്ലേ, ഇനി അവിടെ എന്ത് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാനാണ്? ബ്രഹ്മസ്വയം ജ്ഞാനമല്ലേ, പിന്നെ ഇനിയെന്താ അവിടെ ബ്രഹ്മജ്ഞാനം എന്നെല്ലാം ചോദിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? സ്വയമേവ ഉത്പദ്യതേ, ജ്ഞാനം ഉണ്ടാകുന്നു. ശ്രോതാവിൽ ജ്ഞാനം ഉണ്ടാകുന്നു. അനാവേദിതേതു ബ്രഹ്മണി ബ്രഹ്മവിജ്ഞാനം ഗുരു പ്രപഞ്ചവിലയം ചെയ്തി ഉത്പദ്യത തഥാ ച അവിദ്യാബാധ്യത പറയുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ അവിദ്യയ്ക്ക് ബാധ സംഭവിക്കുന്നു. അതാണ് ഇവിടെ അവിദ്യയ്ക്ക് ബാധ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പ്രപഞ്ചവിലയം എന്ന് പറയുന്നത്. അവിദ്യയ്ക്ക് ബാധ സംഭവിക്കുന്നു എന്ന് പറയാൻ കാരണം അവിദ്യയാണല്ലോ ഇതിന് കാരണം. പ്രപഞ്ചത്തിൽ സദ്ബുദ്ധിക്ക് കാരണമായിരുന്നത് അവിദ്യയാണ്. തത്വത്തെ കുറിച്ചുള്ള ബോധമില്ലാതിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അവിടെ ബോധമുണ്ടായാൽ അവിദ്യയുടെ ബാധിക്കപ്പെട്ടു. പറയും അവിദ്യ കൽപ്പിതമാണ് പ്രപഞ്ചം എന്ന് പറയും. സത്യബുദ്ധി അവിടെ ഉണ്ടെങ്കിലും അത് അവിദ്യ കൊണ്ട് കൽപ്പിതമാണ്. പരമാർത്ഥ ബോധമില്ലാത്തത് കൊണ്ട് കൽപ്പിതമാണ്, അതും അവിദ്യയാണ്. പ്രപഞ്ചവും അവിദ്യാത്മകമാണ്, അത് അവിദ്യാകൽപ്പിതവുമാണ്. ജീവനെ സംബന്ധിച്ചിടത്തോളം അവിദ്യ ബാധ്യതേ തദശ്ച അവിദ്യ അധ്യസ്ഥ സകലോയം നാമരൂപ പ്രപഞ്ച സ്വപ്ന പ്രപഞ്ചവത് പ്രവിലീയതേ. അങ്ങനെ വരുമ്പോൾ അവിദ്യാകൽപിതമായ ഈ നാമരൂപ പ്രപഞ്ചം അവിദ്യ ബാധിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വപ്നപ്രപഞ്ചവർ പ്രവിലീയത, സ്വപ്നപ്രപഞ്ചത്തെ പോലെ കമ്പ്ലീറ്റ് വിലയിച്ചു പോകുന്നു. സ്വപ്നപ്രപഞ്ചത്തെ പോലെ വിലയിക്കുക എന്ന് പറയുമ്പോൾ സ്വപ്നപ്രപഞ്ചം പിന്നെ പ്രതീതി ഇല്ലാതാകുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെയും പ്രതീതി തന്നെ ഇല്ലാതാകുന്നു. പ്രപഞ്ച പ്രതീതി ഇല്ലാതായ പിന്നെ എന്തായിരിക്കും ശേഷിക്കുന്നു? സുഷുപ്തി പോലെ കേവലം ആത്മാവ് ശേഷിക്കുന്നു. തന്റെ വാസ്തവ സ്വരൂപം എന്തോ അത് ശേഷിക്കുന്നു. അപ്പോൾ തത്വത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളിന് തത്വത്തിൻ്റെ ബോധമുണ്ടാവുകയും അവിദ്യ ബാധിക്കുകയും ചെയ്താൽ സ്വപ്നപ്രപഞ്ചത്തെ പോലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം വിലയിച്ചു പോകുന്നു എന്ന് പറയുന്നിടത്താണ് ആൾക്കാർക്ക് ആശയ കുഴപ്പമുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരാൾ പറയുന്നു ഭാഷ്യ അത് മനസ്സിലാക്കണമെങ്കിൽ ഭാഷ്യത്തിൽ പൂർവാപരമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കോർത്തിണക്കി ചിന്തിക്കുന്നു. മുമ്പ് വേറെ സ്ഥലത്ത് എന്ത് പറഞ്ഞു, ഇവിടെ എന്ത് പറഞ്ഞു, എന്താണ് ബാധ, എന്താണ് ലയം, അത് പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഭാഷകാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരാൾക്ക് തത്വബോധമുണ്ടായി, ഉണ്ടാകുന്നത് കൊണ്ട് സ്വപ്നം പ്രപഞ്ചം പോലെ ഈ പ്രപഞ്ചം ലയിക്കുമോ? ഇവിടെ ലയിക്കുമെന്നാ പറഞ്ഞത്, ലയിക്കുമോ എന്നാണ്. ലയിക്കത്തില്ല. ലയിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ബാധ എന്നാണ് എടുക്കുകയാണെങ്കിൽ. ലയിക്കും വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാക്ഷാത്കാര ദ്വൈത ബാധയോഹോ സിദ്ധി? സാക്ഷാത്കാരവും ദ്വൈത ബാധയും അതംഗീകരിക്കാം. ലയം എന്ന് പറയുന്നത് ഭാഷ്യകാരൻ മുമ്പ് അർത്ഥം പറഞ്ഞു നിഷേധം എന്ന് പറഞ്ഞു, അങ്ങനെ അർത്ഥം പറഞ്ഞു. നിഷേധം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ബാധയാണ്. ബാധ എന്ന് പറയുന്നത് സംഭവിക്കുന്നു. ബാധ എന്ന് പറഞ്ഞാൽ എന്താ? സത്യമല്ല എന്ന് ബോധിക്കുന്നു. ഇനി സ്വപ്നപ്രപഞ്ചത്തെ പോലെ ലയിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അക്ഷരാർത്ഥം എടുത്തു കഴിഞ്ഞാൽ സ്വപ്നം അപ്രത്യക്ഷമാകുന്നത് പോലെ പ്രപഞ്ചം അപ്രത്യക്ഷമാകണം. അത് അപ്രത്യക്ഷമാകുമോ തത്വ സാക്ഷാത്കാരം കൊണ്ട്? എന്ത്? അങ്ങനെ അത് അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്നല്ല ഞാൻ ചോദിച്ചു. അപ്രത്യക്ഷം എന്തുകൊണ്ടാകുന്നില്ലെന്നാണ്. അത് പല കാരണം പല യുക്തികൾ ഭാഷകാരം പറയുന്നു. ഞാനും ഒരിക്കലും അടുത്തും പറയും. ഞാനും അത് പ്രധാനമായ കാര്യം ഇതാണ്, ഞാനും ഒരിക്കലും കാരകം അല്ല. അത് പറയുന്നു. അപ്പോ ഇവിടെ വ്യവഹാരത്തിൽ കാരകത്വം എന്ന് പറയുന്നത് എന്തിനാണ്? കർത്താവ്, കാരണം, ഇതൊക്കെയാണ് കാരകങ്ങൾ. അപ്പോൾ ആ കാരകത്വം ഉള്ളിടത്ത് ക്രിയ സംഭവിക്കുന്നു, ക്രിയ കൊണ്ട് കാര്യം സംഭവിക്കുന്നു. ആണ് കാരകം, ക്രിയ, കാര്യം. കുലാലൻ കാരകനാണ്, കർമ്മം സംഭവിക്കുന്നു, കാര്യമായ ഘടകം സംഭവിക്കുന്നു. അത്തരം കാരകത്വം ഉള്ളിടത്ത് ഒരു ക്രിയയിലൂടെ കാര്യം സംഭവിക്കും. തർക്കവും മറ്റും മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അത് വളരെ എളുപ്പം മനസ്സിലാവും. കാരകം എങ്ങനെ പ്രവർത്തിക്കുന്നു, ക്രിയ എങ്ങനെ സംഭവിക്കുന്നു, കാര്യം എങ്ങനെ സംഭവിക്കുന്നു, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത്. പക്ഷെ ജ്ഞാനമെന്ന് പറയുന്നവര് അങ്ങനെ ഒരു കാരകത്വം ഇല്ല. കാരകത്വം എന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായി സത്യത്വ പ്രതീതിയുള്ള ഒന്നിന്, അല്ലെങ്കിൽ ജാഗ്രതത്തിൽ സത്യത്വ പ്രതീതിയുള്ള ഒന്നിനെ ജ്ഞാനത്തിന് മാറ്റാനോ മറിക്കാനോ സാധ്യമല്ല. ഒരു ക്രിയയിലൂടെ അവിടെ മറ്റൊരു കാര്യത്തെ ഉണ്ടാക്കാൻ സാധ്യമല്ല, അതിനെ ഇല്ലാതാക്കാനോ ഒന്നും സാധ്യമല്ല. ജ്ഞാനത്തിന് ഈ ജാഗ്രത് പ്രപഞ്ചത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല, ഒരു ജ്ഞാനത്തിനും കഴിയും. ചോദിക്കും, ജാഗ്രത ജ്ഞാനം കൊണ്ടല്ലേ സ്വപ്ന പ്രപഞ്ചം വിലയിച്ചത്, അതങ്ങനെ സാധിച്ചു? അവിടെ ജ്ഞാനത്തിന് കാരകത്വം ഇല്ലേ? ജാഗ്രത വന്നപ്പോഴാണ് അത് പോയത്. അതിന് വ്യാവഹാരികത്വമേ ഇല്ല, അത് കാൽപ്പനികമാണ്. അതാ പറഞ്ഞത്, ഈ കാരകം കർമ്മം കാര്യം എന്ന് പറയുന്ന വ്യാവഹാരിക പ്രപഞ്ചത്തിലാണ്. അവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഇതിന്റെ പരസ്പര ബന്ധം നിൽക്കുന്നത് ഈ സത്യത്വ ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ്. അവിടെ മറ്റൊന്നെന്താണ്? കൽപ്പിതമാണ്. അപ്പൊ കൽപ്പിതമായത് ബാധിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ കൽപ്പനയുടെ സ്വഭാവം അനുസരിച്ചാണ് അത് പ്രാതിഭാസികമായതുകൊണ്ട് നിവൃത്തമാകുന്നു, ആ പ്രതീതി നിവൃത്തമാകുന്നു, രജ്ജു സർപ്പത്തിനും മറ്റും സംഭവിക്കുന്നു. ആ ഏതംശത്തിലാണോ ആ പ്രാതിഭാസികത്വമുള്ള അംശം നിവർത്തിക്കും, അത് അതിന് പറയുന്നത് എന്താണ്? അത് ബാധ എന്നാണ്. അല്ല, അവിടെ വേറൊന്നും സംഭവിച്ചില്ല. എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ ഒരു വാസ്തവദൃശ്യം ഉണ്ടായിട്ട് അത് നിവർത്തിച്ചില്ല, അങ്ങനെ സംഭവിച്ചില്ല. അവിടെ അവിടെ വാസ്തവം അല്ലാത്തത് തന്നെ നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അസത്യമായി. അങ്ങനെ ജാഗ്രത സംഭവിക്കുന്നു എന്താണോ? അസത്യത്തിൽ അസത്യത്വം എന്നുള്ള ബുദ്ധിയല്ലാതെ നമ്മൾ പറയുമോ അവിടെ ഒരു സിംഹം വന്നു അത് പോയിന്നു? അതിന് ജാഗ്രത ബുദ്ധി അവിടെ ഉണ്ടായിരുന്ന സിംഹത്തെ നശിപ്പിച്ചു എന്ന് പറയൂ? ഇല്ല. അവിടെ ലയം എന്ന് പറഞ്ഞാൽ ബാധ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അവിടെ ജാഗ്രത് ബോധം ഒന്നിനെയും നശിപ്പിച്ചില്ല, നശിപ്പിക്കാൻ ഉണ്ടായിട്ട് വേണ്ടേ? രജ്ജുസർപ്പത്തിലും അങ്ങനെ തന്നെ, ജാഗ്രത് ബുദ്ധി അവിടുത്തെ രജ്ജുസർപ്പത്തെ നശിപ്പിച്ചില്ല. എന്തുകൊണ്ട്? രജ്ജുബോധം സർപ്പത്തെ നശിപ്പിച്ചില്ല. എന്തുകൊണ്ട്? സർപ്പമേ അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെങ്ങനെ നശിപ്പിക്കും? അവിടെ ആകെ ഉണ്ടായിരുന്ന ബോധമാണ്, ബോധമാണ് സർപ്പാകാരത്തിലിരുന്ന് പ്രാതിഭാസികമാണ്. ആ ബോധം പോയി, ആ ബോധം പോയി. അതുപോലെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലുണ്ടായിരുന്ന സത്യത്വ ബുദ്ധി, പരമാർത്ഥ ബുദ്ധി, ആ ബോധം പോയി. അതാണ് ഇവിടെ പോകേണ്ടതും. പക്ഷെ പ്രപഞ്ചപ്രതീതി എന്ന് പറയുന്നത് വ്യാവഹാരിക ബുദ്ധിയോടുകൂടിയാണ്, അത് പ്രാതിഭാസികമായ ബുദ്ധിയോടുകൂടിയല്ല. വ്യാവഹാരികമായ ബുദ്ധി, അതാണ് ഇതിന്റെ വിശേഷത. ഇവിടുത്തെ സത്യത്തെ ബുദ്ധി നിവർത്തിക്കുന്നു, അതാണ് ബാധ. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നു, എന്തുകൊണ്ടിത് രജ്ജുസർപ്പം പോലെ നിവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വപ്നം പോലെ എന്തുകൊണ്ട് ഇത് അപ്രത്യക്ഷമാകുന്നില്ല? അപ്പോൾ ഇത് അപ്രത്യക്ഷമാകണമെന്നില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. രജ്ജുസർപ്പവും മറ്റും അപ്രത്യക്ഷമായത് അതില്ലാത്തതുകൊണ്ട്. ഇതങ്ങനെയല്ല, ഇതിലൊരു സത്യത്വ ബുദ്ധി, വ്യാവഹാരിക ബുദ്ധി അനുസ്യൂതമായി നിൽക്കുന്നു. ഈ വ്യാവഹാരിക ബുദ്ധി ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ ബ്രഹ്മജ്ഞാനം പോലും. പ്രതീതിയില്ല. പിന്നെ രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ സർപ്പം പ്രതീതിയില്ല, അതാണ് അപ്രത്യക്ഷമാകുന്നു എന്ന് പറയും. സ്വപ്നം ജാഗ്രത വരുമ്പോൾ പ്രതീതിയില്ല. ഉണ്ട്. അതാണ് ഒന്നിനെ പ്രാതിഭാസികമെന്നും ഇതിനെ വ്യാവഹാരികമെന്നും പറഞ്ഞു. വ്യത്യാസം അതാണ്. അപ്പോ ഇവിടെ തത്വജ്ഞാനം മിഥ്യാത്വ ബുദ്ധിയെ ബോധിപ്പിച്ചാൽ, പക്ഷെ ഇത് തുടരുന്നു. പ്രപഞ്ചപ്രതീതി സത്യത്വ ബുദ്ധി എന്ന് വർദ്ധിച്ചു, പക്ഷെ പ്രപഞ്ചം പൂർവ്വത തന്നെ വീണ്ടും പ്രതീതമാവുന്നു. അപ്പൊ അവിടെ ഭാഷ്യകാരം പറയുന്നത് അത് ലയിക്കാത്തത് ഇതിന് വ്യാവഹാരിക സത്യത്വം ഉള്ളതുകൊണ്ട്. അപ്പൊ അതിനെല്ലാം കൂടെ ചേർത്താണ് പറയുന്നത്. ഇത് പ്രാരബ്ധമാണ്, ഇത് പ്രാരബ്ധമാണിങ്ങനെ പ്രചീതമായിരിക്കുന്നു. വെച്ചാൽ പ്രാരബ്ധ കർമ്മ ഫലമായിരിക്കുന്നു. അതങ്ങനെ ഒരു വിശദീകരണം, ഈ വ്യാവഹാരികമായ സത്വത്തെ ബുദ്ധിക്ക് കൊടുക്കുന്ന ഒരു വിശദീകരണം. ഇത് പ്രാരബ്ധമാണ്. അസത്യമെന്ന് ബോധിച്ചാലും അത് തുടരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് സ്വാഭാവികമായി തന്നെ എന്റെ പ്രതീതി അവസാനിക്കണം. അപ്പൊ ഈ തത്വത്തെ അറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചപ്രതീതി എന്ന് പറയുന്നത് വിശേഷിച്ച കാര്യമൊന്നുമില്ല. അതിന് സന്തോഷമോ സന്താപമോ പ്രതീക്ഷയോ നിരാശയോ യാതൊന്നുമില്ല. കാരണം അതിൻ്റെ തത്വത്തെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ജാഗ്രതയിൽ നിന്ന് എങ്ങനെയാണോ ഒരാൾ സുഷുപ്തിയിലേക്ക് പോകുന്നത് സ്വാഭാവികമായി, അതിലയാൾക്ക് ജാഗ്രതയിലിരിക്കുമ്പോൾ സുഷുപ്തിയിലേക്ക് പോകുന്നതിൽ അയാൾക്ക് പ്രത്യേകിച്ച് വൈഷമ്യമൊന്നുമില്ല. മനുഷ്യരെല്ലാം സുഷുപ്തിയെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. ചുരുക്കം ചില ഉറക്കം തൂങ്ങിയൊഴുകി അല്ല സ്വാഭാവികമായി സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ, അത് തനിക്ക് തടുക്കാനും പറ്റത്തില്ല. താൻ അതിനെ പ്രതീക്ഷിക്കുന്നുമില്ല, അതിന് സന്തോഷവുമില്ല, സന്താപവുമില്ല. നാഭിനന്ദേത മരണം, നാഭിനന്ദേത ജീവിതം എന്നൊക്കെ പറയുന്നതാണ്. ഉള്ള മരണം വരട്ടെ, ഞാൻ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ആവശ്യമില്ല. സ്വാഭാവികമായ ഒരു കാര്യത്തിൽ പിന്നെ ഒരു തരത്തിലുള്ള കൽപ്പനയ്ക്ക് സ്ഥാനമില്ല. അത് സന്തോഷമാണെന്നോ സന്താപമാണെന്നോ പറയുന്ന പ്രതീക്ഷ ചെയ്ത ജീവിതം, പ്രതീക്ഷ ചെയ്ത മരണം, ജീവിതം തുടർന്നു പോകണമെന്നുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ മരണം വന്നു കഴിഞ്ഞാൽ എല്ലാം തീർന്ന് സുഖമായി, ശല്യങ്ങളെല്ലാം തീർന്നല്ലോ. സുഹൃത്തിയെ സംബന്ധിച്ചുള്ളതുപോലെ തന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നു. ഈ തത്വത്തെ ഒരുവൻ ബോധിച്ചു കഴിഞ്ഞാലും എങ്ങനെയാണോ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മുറതെറ്റിക്കാതെ നടക്കുന്നത്, അതുപോലെ തന്നെ പ്രാരബ്ധം തുടങ്ങുന്നു, ശേഷം ചിന്ത്യം എന്നാണ്. സ്വാമി, പക്ഷെ മരണത്തേക്ക് അകറ്റാൻ ശ്രമിക്കുകയല്ലോ. കാരണം പശുവാധിപിച്ച വിശേഷാതെന്ന് പറഞ്ഞാൽ മരണത്തിനെ അകറ്റാനൊക്കെ ശ്രമിക്കില്ലേ? മരണത്തിനെ അകറ്റാനൊക്കെ ശ്രമിക്കില്ലേ? തത്വ നിശ്ചയത്തിന്റെ കാര്യം പറയുകയാണ്. അത് പശുവാധിപിച്ച വിശേഷ എന്നൊക്കെ പറയുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളോടുള്ള വിഷയങ്ങൾ, അതിനുള്ള പ്രവർത്തനം, പ്രതിപ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് അത് പറയുന്നത്. ഇനിയിപ്പോൾ ആയുസ് നീണ്ടുപോകുന്നതിന് എന്തെങ്കിലും നിമിത്തങ്ങളുണ്ടെങ്കിൽ ആയുസ് നീണ്ടുപോകാം. അതിനെ സംബന്ധിച്ച് തത്വജ്ഞന് വിശേഷിച്ച സങ്കല്പങ്ങളൊന്നുമില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ സങ്കല്പിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. തത്വത്തെ ഗ്രഹിച്ചതുകൊണ്ട് തത്വനിശ്ചയം അതിനൊന്നും ഇല്ല. അത് മറ്റത് പറഞ്ഞ ഇതാണ് അനുകൂല പ്രതികൂലങ്ങൾ. അതിലെങ്ങനെയാണോ ഇന്ദ്രിയങ്ങളും മനസ്സും സാധാരണ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് പ്രാരബ്ധത്തിൻ്റെ ഭാഗം. സങ്കല്പപൂർവകമായിട്ട് കൊള്ളാം, അഭിനന്ദിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക, ഇത്തരം നടപടികളൊന്നുമില്ല. അതാണ് അഭിനന്ദേത നിന്ദേത, രണ്ടുമില്ല. ജീവിതത്തെയോ മരണത്തെയോ രണ്ടിനെയും. അല്ലെങ്കിൽ പിന്നെ ചിലപ്പം ഈ പറയുന്ന പോലെയാണെങ്കിൽ മരണത്തെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിക്കുക എന്നുള്ളതല്ല, അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയുന്നത്? മലയാളികൾ ആരും ഇവിടെ ഇല്ല. അതില്ല, അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ചിലർ സൂയിസൈഡ് ചെയ്ത് കളയും ബ്രഹ്മജ്ഞാനത്തിന് ശേഷം. അഭിനന്ദിച്ച എന്തായാലും ബ്രഹ്മജ്ഞാനം കിട്ടി. ഇനി സൂയിസൈഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ട് സമൂഹല്ലേ. അവിടെ നേരത്തെ തീർത്ത് കളയാണ്. അത് ചെയ്യാതിരിക്കാനാണ് പറഞ്ഞ അഭിനന്ദേത. ആ നിലപാടതാണ്. അത് മറ്റ് പലയിടത്തും പറയുന്നുണ്ട് നിസ്സംഗത എന്നെല്ലാം പറയുന്നത് തന്നെ. അതൊരു സഹജമായ ജഗത് മിഥ്യാത്വ ബുദ്ധി കൊണ്ട് വരുന്നതാണ്. പശുവാദി വിശ്വാവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയ വിഷയപ്രവൃത്തി സ്വാഭാവികമായി സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ അന്നപാനാദി വ്യവഹാരങ്ങൾ അതെല്ലാം പൂർവ്വത്ത് തന്നെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇതിപ്പോ ഇതാരെ പഠിപ്പിക്കാനോ? ബ്രഹ്മജ്ഞാനിയെ പഠിപ്പിക്കാനാണോ? അല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മറ്റെന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ചില ധാരണകളുണ്ട്. ആ ധാരണയെ തിരുത്താൻ വേണ്ടി മാത്രം പറയുകയാണ്. ബ്രഹ്മജ്ഞാനി ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ മുൻധാരണകൾ മുൻവിധികൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണം, അതൊന്നുമല്ല. ഇനി അതിനുവേണ്ടി ആരും ബ്രഹ്മജ്ഞാനത്തിന്റെ പിറകെ പോകണം. അപ്പൊ അവിടെ ഭാഷകാരം പറയുന്നത് ആ തത്വജ്ഞാനം കൊണ്ട് തന്നെ കൃതകൃത്യനായി, അയാളിൽ കർത്തവ്യം ശേഷിക്കുന്നില്ല. ശേഷിക്കാത്തത് കൊണ്ട് പിന്നീട് പറയുന്നു പ്രാരബ്ധം അനുസരിച്ച്. അപ്പോ പ്രപഞ്ചപ്രതീതി അത് അസത്യമാണല്ലോ. അസത്യമായതുകൊണ്ട് തന്നെ തന്റെ സ്വരൂപത്തെ അത് ബാധിക്കുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് വ്യാകുലത ഇല്ല. അതിനെങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതിൽ നിന്ന് മുക്തനാകണം എന്ന് ചിന്തിക്കുന്നില്ല. കാരണം ബന്ധനമാണ് മുക്തിചിന്തയ്ക്ക് കാരണമായിരിക്കുന്നത്. ബന്ധനമേ അസത്യം എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുക്തിചിന്തയ്ക്ക് കാരണമാകും? സ്വാമി, പക്ഷെ ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം പ്രാണന്റെ ധർമ്മമല്ലേ? ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം പ്രാണന്റെ ധർമ്മം. ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിന്റെ ധർമ്മം. ഇച്ഛ എന്ന് പറയുന്നത് ജീവിഷ എന്ന് പറഞ്ഞാൽ പ്രാണന്റെ ധർമ്മമല്ല, മനസ്സ്. ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? മനോവൃത്തിയാണ്. പ്രാണന്റെ ധർമ്മമല്ല. ജീവിക്കാനുള്ള ആഗ്രഹവും മരിക്കാനുള്ള ആഗ്രഹവും എല്ലാം മനസ്സിന്റെ വൃത്തികളാണ്, മനോവൃത്തികളാണ്. പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? ശരീരമായിട്ടുള്ള ശരീരവും ജീവനുമായിട്ടുള്ള ആ കണക്ഷൻ, അതാണ് പ്രാണൻ. അത് സ്വാഭാവികമായി അതില്ലാതാകുന്നു. ഏത് സുഷുപ്തി പോലെ തന്നെ, സുഷുപ്തിയിലേക്ക് എങ്ങനെയാണ് ഒരാൾ കടക്കുന്നത് അതുപോലെ തന്നെയാണ് മരണത്തിലേക്ക്. അതിന് പിന്നെ പ്രതീക്ഷയുടെ ആവശ്യമില്ല, അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ചല്ലേ പറഞ്ഞു പശുവാദി വിശ്വവിശേഷ. അത് പറഞ്ഞല്ലോ, അനുകൂല പ്രതികൂലങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നു കാര്യങ്ങളിൽ. അത് പൂർവ്വവത് എന്നാ പറയുന്നത്. മുമ്പ് എങ്ങനെയാണോ തുടർന്നിരുന്നത് അതുപോലെ. പൂർവാത്ത എന്ന് പറയുമ്പോൾ മുമ്പ് എങ്ങനെയാണോ മുമ്പ് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരിക്കുന്നത് അയാളുടെ വിവേകമാണ്. കാരണം വിവേകവും മറ്റും മുമ്പ് തന്നെ ആർജിച്ചിരുന്നു. അപ്പോൾ ആ വിവേകത്തിനെ തുടർന്ന് അത് മുമ്പോട്ട് പോകുന്നു അത്തരമുള്ള എല്ലാ കാര്യങ്ങളിലും. അത് ബ്രഹ്മജ്ഞാനിയെക്കുറിച്ചാരും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ബ്രഹ്മജ്ഞാനിക്കും വ്യാകുലതകളൊന്നുമില്ല. വിവേകത്തെ അനുസരിച്ചിട്ടാണ്, വിവേകത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ബ്രഹ്മജ്ഞാനം വരെ എത്തിയത്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനി ആരെങ്കിലും കൊന്നുകളയുമോ എന്ന് ബാക്കിയുള്ളവർ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് ഇനി ബ്രഹ്മജ്ഞാനി ഹിംസിക്കപ്പെട്ടാൽ അതെന്തായിരിക്കും? അത് പ്രാരബ്ധം, പ്രാരബ്ധം അനുസരിച്ച് ഹിംസ സംഭവിക്കും. അത് ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചല്ല, മറ്റുള്ളവരെ സംബന്ധിച്ചാണ്. ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത് കേവലം പ്രാരബ്ധം, ശരീരം അതന്നെ പറയുന്ന രുഗ്നോവാ വിനോടൻ ഭുവി മൂർച്ഛിതോവാ തജത്യേഷ പ്രാണാൻ ഭ്രാന്തിരുന്ന സംശയ നല്ല വിദ്യാരണ്യ സ്വാമി പറയുന്ന അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് രോഗപീഠകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം പൂർവാർജിതമായ വിവേകം കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യും. അവിടെ ഭാഷകാലം പറയുന്നത്, മുഖ്യമായും പറയുന്നത് കൃതകൃത്യതയാണ് പറയുന്നത്. പിന്നെ കർത്തവ്യമായിട്ട് എന്നുവെച്ചാൽ മുക്തിക്ക് വേണ്ടി തന്നിൽ കർത്തവ്യങ്ങളൊന്നും അവശേഷിക്കില്ല. അല്ലെങ്കിൽ പ്രപഞ്ച നിവൃത്തിക്ക് വേണ്ടി കർത്തവ്യങ്ങളൊന്നുമില്ല. അത് ജ്ഞാനം തന്നെ അത് സാധിച്ചു കഴിഞ്ഞു ബാധിതമായി. അപ്പോൾ കർത്തവ്യമില്ല എന്ന് പറയുന്നതിനെ സംബന്ധിച്ചാണ്. അന്നപാനാദി കർത്തവ്യങ്ങളും ഇല്ലെന്നല്ല. അന്നപാനാദികൾ കർത്തവ്യമായി വരുമ്പോൾ വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഞാൻ ബ്രഹ്മജ്ഞാനിയാണെന്ന് ബോധ്യപ്പെടുത്താൻ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭക്ഷണം കുറച്ച് കുറയ്ക്കുന്നുണ്ടും വിശേഷതയൊന്നുമില്ല. അതുകൊണ്ടൊന്നും ബ്രഹ്മജ്ഞാനം ഉണ്ടാകത്തില്ല. ബ്രഹ്മജ്ഞാനം വരെ ഉള്ളതല്ല. അതിനുശേഷം ഭക്ഷണത്തിൽ ചില മാറ്റങ്ങളെ വരുത്തി, ചില കർമ്മങ്ങളൊക്കെ വരുത്തി. ഇതൊന്നും കൊണ്ട് ബ്രഹ്മജ്ഞാനം നിലനിൽക്കത്തില്ല, ഒന്നും ഒരു കാര്യമില്ല. അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പോ ഇവിടെ പറഞ്ഞല്ലോ, ബോധിപ്പിക്കുന്നു ബോധിക്കുന്നു ഇത്രയേ ഉള്ളൂ. കൃതകൃത്യത ഉള്ളതുകൊണ്ട് പിന്നീട് കർത്തവ്യ കർമ്മങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ല. പിന്നെ ഭാഷകാരൻ പറഞ്ഞല്ലോ, പ്രപഞ്ച വിലയം സ്വപ്നം പോലെ വിലയിക്കുക എന്ന് വെച്ചാൽ പൂർണ്ണമായും അപ്രതീതമാകുക. അതിന് ഒരവധിയെ ഭാഷകാരം പറയുന്നു. എന്താണോ ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന കർമ്മം, ആ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ അത് തീരുന്നു. ഇതാണ് സാധാരണ പറഞ്ഞു വരുന്നത്. അത് അതിനപ്പുറം ഒന്നും പറയുന്നില്ല. അപ്പൊ അതിൽ പിന്നെ പ്രത്യേകിച്ച് അവിടെ കർത്തവ്യങ്ങളൊന്നുമില്ല. ഇവിടെയാണ് ഭാഷകാരൻ പറയാത്ത കാര്യം ശിഷ്യന്മാർ പറയുന്നത്. ഭാഷകാരനെ കുറിച്ച് പറയുന്നേ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അദ്വൈതികൾ. നേരിട്ട് ശിഷ്യന്മാരാകണമെന്നില്ല, അദ്വൈതികൾ പറയും. കാരണം അദ്വൈതത്തിൽ ഭാഷകാരന് ശേഷം വന്ന ചില ആചാര്യന്മാർ പറഞ്ഞു, അതുപോലെ ഇങ്ങനൊരു തത്വജ്ഞാനം ഉണ്ടായാൽ ആ തത്വജ്ഞാനത്തിന് ശേഷം ആ അയാൾ സമാധിയെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സമാധിയെ പരിശീലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പല അവസ്ഥകളിലൂടെ മനസ്സിൻ്റെ നിരോധത്തിനനുസരിച്ച് പല അവസ്ഥകളിലൂടെ കടന്നുപോയി ഒടുവിൽ അന്നപാനാദികളെല്ലാം ഉപേക്ഷിച്ച് ശരീരം നശിക്കുന്നു എന്നൊരു ഒരു കർത്തവ്യം കൂടെ അവിടെ പറയുന്നു. അവരക്കാര്യത്തിൽ നിർബന്ധം പഠിക്കുന്നു. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പറയുന്നത് ഒരാള് പ്രപഞ്ചബോധമില്ലാതിരുന്നു കഴിഞ്ഞാൽ അയാളെ ദുഷ്ട അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഃഖങ്ങളൊന്നും ബാധിക്കത്തില്ല. അങ്ങനെ സമാധിയിൽ നിന്ന് ഉണർന്നു വന്നു കഴിഞ്ഞു അയാളുടെ അന്ധക്കരണത്തിന്റെ ശക്തി വിശേഷം കൊണ്ട് ഉണർന്നിരിക്കുന്ന സമയത്തും മറ്റ് ദുഃഖങ്ങളൊന്നും ബാധിക്കത്തില്ല. അപ്പൊ അത് ശീലിച്ചിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് പറയുന്നത് വരൻ വരിയാൻ വരിഷ്ഠൻ, വാസിഷ്ഠത്തിലാണിത് പറയുന്നത്. മധുസൂദന സരസ്വതിയെ പോലെയുള്ളവരൊക്കെ ഇതിനെ പിന്തുടർന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. സത്വാപത്തി, അസംസക്തി, പദാർത്ഥ ഭാവന, ത്വിജീയ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത്. ഇത്ര കാര്യങ്ങളൊന്നും തന്നെ ഭാഷകാരം ചർച്ച ചെയ്യുന്നില്ല. അത് പിൽക്കുക്കാലത്ത് വന്ന ഓരോരുത്തരുടെ ആശയങ്ങളാണ്. അത് അങ്ങനെ ഒരു ആശയം വരാൻ എന്താ കാരണം? ഇവിടെ നോക്കുമ്പോൾ യോഗിക്ക് ചില മേന്മകളൊക്കെ ഉണ്ട്, അതൊന്നും അദ്വൈതിക്കില്ല. അതാ യോഗവും അദ്വൈതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്തപ്പോൾ യോഗി സമാധിയിലിരുന്ന് വേറെ യാതൊരു തരത്തിലുള്ള സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കാതെ സമാധിയിരുന്ന് പോകുന്നു. അപ്പോൾ ആ തൂവൽ, യോഗിയുടെ തൊപ്പിയുടെ തൂവൽ അദ്വൈതിയുടെ തൊപ്പി, ഇത് കൂടെ ചേർത്ത് ശ്രമിക്കുന്നതാണ്. എന്നാൽ അതുപോലെ ഞങ്ങൾക്കും വാങ്ങിക്കില്ല, എന്തുകൊണ്ടായിക്കൂടാ എന്ന്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ജ്ഞാനത്തിന് ശേഷം പിന്നെ അഭ്യാസങ്ങൾ, വീണ്ടും ഒരു കർത്തവ്യ ബുദ്ധി, ഇത് എന്റെ കർത്തവ്യമാണ് സമാധിയെ ശീലിച്ച് എന്ന് പറയുന്നു. അങ്ങനെ ഒരു കൂട്ടർ പറയുന്നു. അങ്ങനെ പറയുന്നവരാരും ഇത് ചെയ്യുന്നവരുമല്ല. ചെയ്താൽ പറയാൻ പറ്റത്തില്ല, പറയുന്നവർ ചെയ്യുന്നുമില്ല. പിന്നെ ഇതെപ്പോ പറയും, എപ്പോ ചെയ്യും? പക്ഷെ അങ്ങനെ ഒരു യോഗ, അത് ഒരു ദാർശനികമായ കാഴ്ചപ്പാടെന്നുള്ളതേ ഉള്ളൂ. ഭാഷകാരൻ അങ്ങനെ ഒരു കർത്തവ്യത്തെ കുറിച്ച് പറയുന്നില്ല. ജ്ഞാനം കൊണ്ട് കൃതകൃത്യനായെങ്കിൽ പിന്നീട് അവിടെ യാതൊന്നുമില്ല, ഒരു കർത്തവ്യവും ശേഷിക്കുന്നില്ല. സമാധിയോ വരനോ വരിയനോ വരിഷ്ണോ ഒന്നും തന്നെ അവിടെ ശേഷിക്കുന്നില്ല. മുക്തിക്ക് അങ്ങനെയുള്ള ഭാവങ്ങളൊന്നുമില്ല. മുക്തി സ്വരൂപമാണ് അതിനെ ബോധിക്കുന്നു, അത്രയും. പിന്നെ അതിനുവേണ്ടി കിടന്ന് കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവും തത്വജ്ഞാനിക്കില്ല എന്നാണ്. ആ ഭാഷ്യകാരന്റെ ഭാഷ്യത്തിൽ നിന്ന് അദ്വൈതത്തെ ഉൾക്കൊണ്ടവർ തന്നെയാണ് അങ്ങനെ വ്യാഖ്യാനിച്ചത്. ആ തീർച്ചയായിട്ടും ഭാഷ്യകാരന് ശേഷമാണ് അങ്ങനെ ഒരു വസിഷ്ഠൻ രാമൻ ഉപദേശിച്ചു എന്ന് പറയുന്നതാണ്. അത് കാര്യമൊന്നുമില്ല. അയ്യപ്പൻ ശബരിക്ക് ഉപദേശിച്ച ഗീതയുണ്ട്, അയ്യപ്പ ഗീത. പക്ഷെ അത് എഴുതിയാണ് ഞാൻ കാശിയിൽ ചെല്ലുന്നതിന് ഒരു മാസം മുമ്പ് സമാധിയായത്. അതിന് വ്യാഖ്യാനം എഴുതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിപുരാതനമായ ഒരു ഋഷിവര്യൻ എഴുതിയതാണ് അയ്യപ്പ ഗീത. 18-ാം പടിയിൽ വെച്ച് ഉപദേശിച്ചു ശബരിക്ക് അയ്യപ്പൻ. ഇതൊക്കെ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ ആൾക്കാർ മിടുക്കന്മാരാണ്. ഏതെങ്കിലും ഒരു പറയുന്ന കാര്യം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും വിശ്വാസ്യത ഉണ്ടാക്കാനും വേണ്ടിയുള്ള കഥകൾ പറയുന്നതാണ്. നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുക. അത് ഞാൻ കുറ്റം പറയുന്നില്ല. വിമർശനം എന്ന് പറഞ്ഞാൽ കുറ്റം പറച്ചിലല്ല, അതിനെക്കുറിച്ചുള്ള ഒരു വിചാരം അത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ വിമർശനങ്ങളെയും അങ്ങനെ എടുക്കാം, കുറ്റം പറയുകയല്ല. അത് ചിന്തിക്കുന്നു അതിലെത്ര ശരി എത്ര തെറ്റ്, അങ്ങനെ എടുത്താമോ?